അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല സുഖവും നിലസുന്നുമൂന്ന് രജസ്വരൂപം നാലാമത്തെ വരിയിൽ കുറച്ച് പാഠഭേദങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഈ പ്രിന്റ് ചെയ്തിരിക്കുന്ന പോലെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. ഇതെടുത്ത് കുറച്ച് മാറ്റിയും തിരിച്ചും ഒക്കെ ഉണ്ട്. നിൽക്കുന്നതിൽ നിഹ നിദർശനമാമിതോർത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം കേട്ട്. അജ്ഞാനവേളയിലും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല, സുഖവും അജ്ഞാതമല്ല, മൂന്നും വിലസുന്നു. ഇഹ രജസ്വരൂപം അഭിയോടും ഇതന്തയാർന്ന് നിൽക്കുന്നതിന് ഇത് ഓർത്താൽ നിദർശനമാണ്. അതിലൊരു മാറ്റം വരുത്തില്ല. ഡോക്ടർ ഭാസ്കറിന്റെ ഒക്കെ പാഠത്തിന് വ്യത്യാസം ഇങ്ങനെ തന്നെ പറയാം. കാരണം വിവേകോദയത്തിലെ പാഠമൊക്കെ വേറെയാണ്. ഇങ്ങനെ തന്നെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇനി പാഠം മാറ്റി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, എന്നാലും പ്രശ്നമൊന്നുമില്ല. അജ്ഞാനവേളയിലും അജ്ഞാനകാലത്തും സമയം, ഒരാൾ അജ്ഞാനിയായിരിക്കുന്ന സമയത്തും അസ്ഥി വിഭാതി രണ്ടും അജ്ഞാതമല്ല. സത്വം ചിത്തം അറിയാതിരിക്കുന്നില്ല, സുഖവും വിലസുന്നു. സുഖവും അജ്ഞാതമല്ല, വിലസുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു കോമ കിട്ടിട്ടുണ്ട്, അതിന്റെ ആവശ്യം. സുഖവും അജ്ഞാതമുണ്ട്, അത് സുഖം എന്നുള്ള മുമ്പിലോട് അന്വയിക്കാവുന്നതാണ്. സുഖവും വിലസുന്നു എന്നല്ല, സുഖവും അജ്ഞാതമല്ല. അപ്പൊ പിന്നോട് കോമയുടെ ആവശ്യമുണ്ട്. എന്നെയും അർത്ഥം മനസ്സിലാക്കാത്തവരാണ് ഈ ഇടയ്ക്ക് കോമ ഉണ്ടെന്ന്. സത്വം ചിത്തം പോലെ തന്നെ ആനന്ദവും അജ്ഞാതമല്ല, അറിയാതിരിക്കുന്നില്ല എന്ന് വെച്ചാൽ അറിയുന്നു, അജ്ഞാതം അല്ല എന്ന് പറഞ്ഞാൽ അറിയുന്നു എന്നർത്ഥം. ഇപ്പോ ഒരാൾ അജ്ഞാനിയായിരിക്കുന്ന സമയത്തും സത്തും ചിത്തും ആനന്ദവും അറിയുന്നു, അതാണ് മൂന്നും വിലസുന്നു. മൂന്നും നിലനിൽക്കുന്നു, അതുകൊണ്ട് അറിയുന്നു. എന്തുകൊണ്ടറിയുന്നു? അത് നിലനിൽക്കുന്നുണ്ട്. വിലസുന്നു എന്ന് വെച്ചാൽ അനുഭവപ്പെടുന്നു. അങ്ങനെ എടുക്കാം. അപ്പൊ ഈ മൂന്നിന്റെ പ്രത്യേകത എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം, ഈ മൂന്നും വിലസുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് മാത്രമല്ല, സ്വയം അനുഭവരൂപത്തിൽ നിൽക്കുന്നു എന്നുള്ള അർത്ഥമാണ്. സ്വയം പ്രകാശം എന്ന് പറയുന്നത് സത്ത്, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ചിത്ത് സ്വയം പ്രകാശിക്കുന്നതാണ്. ആനന്ദം സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നുവെച്ചാൽ മൂന്നും അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നു. സ്വയം പ്രകാശിക്കുക എന്ന് പറഞ്ഞു അനുഭവരൂപത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് അറിയുന്നവൻ മൂന്നിനെയും അറിയും, അറിവായി പ്രകാശിക്കുമ്പോൾ അതിന് അറിയണമല്ലോ, അറിയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം കേവലം പുസ്തകം, ഒരു വസ്തു എന്നുള്ള നിലയ്ക്ക് പുസ്തകം സ്വയം പ്രകാശിക്കുന്ന വസ്തു എന്നുള്ള നിലയ്ക്ക്. പക്ഷെ പുസ്തകത്തെ നമ്മൾ അറിയുന്നുണ്ട്. എന്നുവെച്ചാൽ അത് സ്വയം അറിവായിരിക്കുന്നില്ല, വസ്തു എന്നുള്ളതിലേക്ക് അറിവായിരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നാമരൂപം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കതിനെ അറിയാനും അറിയാതിരിക്കാനും കഴിയുന്നത്. എന്റെ മുമ്പിലുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഇതിനെ കാണുമ്പോൾ ഞാൻ അറിയും, എന്റെ മുമ്പിലില്ലെങ്കിൽ ഞാൻ അറിയുന്നില്ല. അപ്പൊ നാമരൂപങ്ങളെ സംബന്ധിച്ച്, വസ്തുക്കളെ സംബന്ധിച്ച് അറിയാനും അറിയാതിരിക്കാനും പറ്റും. ഭാവി വരാൻ പോകുന്നത് അറിയാൻ പറ്റുന്നില്ല, നമുക്ക് കഴിഞ്ഞു പോയത് പ്രത്യക്ഷമായി അറിയാൻ പറ്റുന്നില്ല, നശിച്ചു പോയത് അറിയാൻ പറ്റുന്നില്ല, ഇനി ജനിക്കാൻ പോകുന്നു അറിയാൻ പറ്റുന്നില്ല. നാമരൂപ വസ്തുക്കളെ സംബന്ധിച്ച് അത് അറിയാനും അറിയാതിരിക്കാനും പറ്റും. പക്ഷേ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്ന അങ്ങനെയാണ്, അതിനെ നമുക്ക് അറിയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് അറിവായി പ്രകാശിക്കുന്നു. ആനന്ദത്തിന്റെ കാര്യം എടുത്താൽ ആനന്ദം നമ്മൾ ചിലപ്പോൾ അനുഭവിക്കും, ചിലപ്പോൾ അനുഭവിക്കാതിരിക്കും. എപ്പോഴും ഒരാൾ ആനന്ദം അനുഭവിക്കും, അനുഭവിക്കാതിരിക്കും. അപ്പൊ ആനന്ദത്തെ സംബന്ധിച്ച് അറിയാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. ഇതാണ് ആനന്ദത്തെ ഒരാൾക്ക്. കാരണം ആനന്ദം, ആനന്ദം എന്ന് വെച്ചാൽ സുഖം സന്തോഷം, അത് വേറെ അർത്ഥമൊന്നും തുടങ്ങില്ല. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം. ഇപ്പൊ ഒരാൾ ദുഃഖത്തിലിരിക്കുകയാണ്, അപ്പോൾ അയാൾക്ക് ആനന്ദത്തെ അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ മറ്റ് നാമരൂപങ്ങളെപ്പോലെ തന്നെ ആനന്ദം അറിയുകയും അറിയാതിരിക്കുകയും ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ശരിയല്ല. എന്തുകൊണ്ട്? ഉണ്ടാകാത്തപ്പോൾ അറിയുന്നില്ല, എന്നാലും അത് അറിയാത്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിക്കുമ്പം ആനന്ദത്തെ അറിയുന്നില്ല. അതുകൊണ്ട് ആനന്ദം നാമരൂപങ്ങളെപ്പോലെ തന്നെ അതിലും അറിയുക അറിയാതിരിക്കുക രണ്ടവസ്ഥയുണ്ട് എന്ന് പറയാൻ കഴിയത്തില്ലെന്നാണ്. എന്തുകൊണ്ട് കഴിയത്തില്ല? ആനന്ദം തന്നെയാണ് സത്തായും ചിത്തായും ഇരിക്കുന്നത്. ആനന്ദത്തെ നമ്മൾ ആനന്ദം എന്നറിയുന്നില്ലെന്നേ ഉള്ളൂ. ആനന്ദത്തെ തന്നെയാണ് എന്താ അറിയുന്നു? സത്തായി അല്ലെങ്കിൽ ചിത്തായി അറിയുന്നു. അത് രണ്ട് വസ്തുക്കളല്ല. സത്തായും ചിത്തായും അറിയുന്നതും ആനന്ദത്തെ തന്നെ. പിന്നെ എന്തുകൊണ്ട് അനുഭവത്തിൽ ഇങ്ങനെ മൂന്നാകുന്നു? എന്തുകൊണ്ടാണ്? ഉപാധികളൊക്കെ ഉപാധികൾ വ്യത്യസ്തമാകുമ്പോൾ ഇത് മൂന്ന് തരത്തിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. ഒന്ന് തന്നെ മൂന്ന് തരത്തിൽ അനുഭവപ്പെടുകയാണ്. അപ്പൊ ആനന്ദത്തെ നമുക്ക് ആനന്ദമായി അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് സത്തായി ഉമ്മയായി അറിയാൻ പറ്റും. എന്തിന്റെ ഉണ്മയായി? എന്തിന്റെയും ഉണ്മയായി, അല്ലെങ്കിൽ തന്റെ ഉണ്മയായി. അത് ഇനി അല്ലെങ്കിൽ അറിവായി അറിയുക എന്ന് പറയുമ്പോൾ അറിവാണല്ലോ അവിടെ നിൽക്കുന്നത്. നമ്മുടെ അറിവ് ആനന്ദം. ആണ് പറയുന്നത് അത് അജ്ഞാനവേളയിലും സച്ചിദാനന്ദത്തെ അതിനെ അറിയാത്ത സമയത്തും അറിയുന്നു. സത്യചിത്ത ആനന്ദം മൂന്നിനെ അറിയുന്നു. ആനന്ദത്തെ അറിയുന്നു, സത്തിനെ അറിയുന്നു, ചിത്തിനെ അറിയുന്നു. എപ്പോഴും അറിയുന്നതാണെങ്കിൽ അറിയാത്ത വേളയിലും അറിയുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അപ്പൊ പിന്നെ സ്വയം പ്രകാശമാണെങ്കിൽ അറിയാത്ത കാലം, അങ്ങനെ ഒരു കാലമുണ്ട്. അറിയാത്ത കാലം, അങ്ങനെ ഒരു കാലമുണ്ട്. അറിയാത്ത കാലത്തും അറിയുന്നു എന്നാണ്. അതങ്ങനെ പറയാൻ കാരണം അറിയാത്ത കാലത്തും അതിന് സാമാന്യമായി അറിയുന്നു, അതാണ് കഴിഞ്ഞ കാലം പറഞ്ഞത്. വിശേഷമായി അറിയുന്നില്ല, അതാണ് അറിയുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ സാമാന്യമായിട്ട് അറിയുന്നുണ്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ രണ്ടു വരി പറയുന്നു, വിശേഷമായി അറിയുന്നു എന്ന് പറയുന്നത് ആണ് ശരിയായ അറിവ്. അതാണ് വിശേഷമായി അറിയാതിരിക്കുമ്പോൾ അതിന് സാമാന്യമായി അറിയുന്നു. സാമാന്യമായി അറിയുമ്പോൾ വിശേഷമായി അറിയുന്നില്ല, അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? അജ്ഞാനമേളയിലും അറിയാത്ത കാലത്തും, അല്ലെങ്കിൽ അതിന് വേറെ രീതിയിലും പറയും, എങ്ങനെയാണ് സാധാരണ അദ്വൈതികൾ പറയുന്ന മറ്റൊരു ഭാഷയുണ്ട്, എന്താണ് പൊതുവെ അങ്ങനെ പറയും? പരോക്ഷമായി അറിയുന്നു, അപരോക്ഷമായി അറിയുന്നു, ഇങ്ങനെയെല്ലാം പറയും. അല്ലെങ്കിൽ വേറൊരു രീതി പറയും, എന്താണ് സത്യചിത്ത് ആനന്ദത്തെ അറിയുന്നുണ്ട്, പക്ഷെ എന്റെ സാക്ഷാത്കാരം ഇല്ല എന്ന് പറഞ്ഞു. അത് വേറൊരു ഭാഷയാണ്. ഇതിലൊക്കെ ഭാഷയിലുള്ള വ്യത്യാസമുള്ളൂ, കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. സത്യചിത്ത് ആനന്ദത്തെ അറിയുന്നുണ്ട്, പക്ഷെ സാക്ഷാത്കരിക്കുന്നു. സാമാന്യമായി അറിയുന്നുണ്ട്, വിശേഷമായി അറിയുന്നുണ്ട്. പരോക്ഷമായി അറിയുന്നു, അപരോക്ഷമായി അറിയുന്നില്ല. ഇനിയും പറയാം എങ്ങനെ ഈ പറയുന്നതിന് വേറെ രീതിയിലും പറയാം എങ്ങനെ. അജ്ഞാന സംശയ വിവേകങ്ങളോടുകൂടി അറിയുന്നു, എന്നാൽ നിശ്ചയാത്മകമായി അറിയുന്നില്ല. സാക്ഷാത്കാരം അതിനെ തന്നെയാണ് നിർവികൽപ്പക സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്, അതിന് വ്യത്യാസമില്ല. പക്ഷെ ഒരാൾ അജ്ഞാന സംശയ വിവേകത്തോടുകൂടി അറിയുന്നു, എന്നാൽ അതെല്ലാം മാറി നിശ്ചയാത്മകമായി അറിയുന്നില്ല. അപ്പൊ അജ്ഞാന വേള എന്ന് പറയുന്ന ഈ രീതിയിലെല്ലാം മനസ്സിലാക്കാം. അതെല്ലാം അതിന്റെ വ്യാഖ്യാനങ്ങളിൽ വരുന്ന വ്യത്യാസമാണ്. ഇതിന് ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. കാര്യം ഒന്ന് തന്നെ. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ജീവിയെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നു. ഇത് മൂന്നിന്റെയും അനുഭവം സദാവുണ്ട്. നമ്മളെ അജ്ഞാനി എന്ന് പറഞ്ഞാലും ജ്ഞാനി എന്ന് പറഞ്ഞാലും സച്ചിദാനന്ദത്തിന്റെ അനുഭവം ഉണ്ട്. ആനന്ദം ഉൾപ്പെടെ സത്യം ചിത്തും മാത്രമാണ്. ഈ സച്ചിദാനന്ദ അനുഭവമായൊക്കെ എവിടെ ഉണ്ടാവുന്നു, എപ്പോഴാണ് ഉണ്ടാവുന്നു? പ്രപഞ്ച അനുഭവത്തിൽ. പ്രപഞ്ച അനുഭവത്തിൽ ആ കാര്യങ്ങളൂടെ പറയുന്നു. എപ്പോഴും ഈ അറിയുന്നു എന്ന് പറയുന്ന പ്രപഞ്ച അനുഭവത്തെ സംബന്ധിച്ച് പറയാണ്. വിലസുന്നു എന്ന് പറയുന്നത് എപ്പോഴാണോ നമുക്ക് പ്രപഞ്ച അനുഭവം ഉള്ളത് അപ്പോഴെല്ലാം ഈ മൂന്നിന്റെ അനുഭവം ഉണ്ട്. ഒന്ന് തന്നെ മൂന്നായി അനുഭവപ്പെടുന്നു എന്ന് ചുരുക്കം. മൂന്നുണ്ട്, അതിന് സാറിന് പറയുന്ന സാമാന്യ വിശേഷം എന്നുള്ളതിനുള്ള ഒരു ധാരണമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇഹ ഇവിടെ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചാനുഭവത്തിൽ നമ്മുടെ ഈ അനുഭവ തലത്തിൽ എന്നറിയ അനുഭവ തലത്തിലെന്ന് പറയാം. ഇഹ രജ്ജുസ്വരൂപം ഹഹിയോടും ഇതന്തയാർന്നു നിൽക്കുന്നു, നിൽക്കുന്നതിന് നിൽക്കുന്നതിന് നിൽക്കുന്നതിനെന്നുണ്ട്, നിൽക്കുന്നതിനെന്നെടുത്താൽ മതി, ഇതി കിടക്കും പോലെ എടുത്താണ്. ഇഹ രജ്ജസ്വരൂപം അഹിയോടും അഹിയോട് രജ്ജസ്വരൂപം ഇതന്തയാർന്നു നിൽക്കുന്നു. അഹിയോടും രജ്ജസ്വരൂപം ഇതന്തയാർന്നു നിൽക്കുന്നു, നിൽക്കുന്നതിന് ഇത് ഓർത്താൽ നിദർശനമാണ്. രജ്ജസ്വരൂപം ഇവിടെ പറയുന്നത് എന്താണ്? രജ്ജുസർപ്പന്യായം. രജ്ജുസർപ്പന്യായത്തെ എന്തുകൊണ്ടെടുത്തത്? ഈ പ്രപഞ്ചം ഒരു ഭ്രാന്തിയാണ് എന്നംഗീകരിച്ചുകൊണ്ടാണ്. പ്രപഞ്ചാനുഭവം സത്യാനുഭവമല്ല, പരമാർത്ഥ സത്യാനുഭവം. നാമരൂപ അനുഭവം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിജ്ഞാനാണ്. അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ അതാണ് ഇഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർത്താൽ നിദർശനമാണ്. ഈ മേളി പറഞ്ഞ കാര്യത്തിന് ഇത് രജ്ജസ്വരൂപം ചിന്തിച്ചാൽ നിദർശനമാണ്. അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിലും എടുക്കാം. അവിടെ എന്തായാലും പാഠഭേദമുണ്ട്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇത് ഉദാഹരണമാണ് രജ്ജുസർപ്പം. അവിടെ ഇതന്ത എന്ന് പറയുന്നു. ഇതന്ത ഇതം ശബ്ദ സംസ്കൃതമാണ്. തസ്യ ഭാവത്വ തടവും തല്ല് പ്രത്യേകം വന്ന് ദന്ത എന്ന് പറയുന്നു. തലന്ത സ്ത്രീയ സ്ത്രീലിംഗത്തിൽ വരുമ്പോ ഇതെന്ത എന്ന് വരും. അപ്പോ ഇതിന്റെ ഭാവം എന്ന് പറയുന്നത് എന്തുവാകും? ഭാവം എന്ന് പറയുന്നത് സാറിന്റെ വിശേഷണം എന്നുള്ള അർത്ഥത്തിലാണ്. ഏതിനെയും ഭാവം എന്ന് പറയാം. എന്തെങ്കിലും ഒരു പ്രത്യേകത എന്നതിന് അർത്ഥമുണ്ട്. ഇപ്പൊ രജ്ജു എന്ന് പറയുന്നത് ഇതെന്ന രൂപത്തിൽ അഭിയോട് ചേർന്ന് നിൽക്കുന്നു. സർപ്പാനുഭവത്തിൽ രജ്ജു ഇത് എന്ന രൂപത്തിൽ അനുഭവപ്പെടുന്നു എന്ന് ചുരുക്കം. ഇവിടെ സർപ്പാനുഭവം എന്ന് പറയുന്നു ഭ്രമമാണ്. കയറിനെ കണ്ടിട്ട് സർപ്പം ഒന്ന് ഭ്രമിക്കുന്നു, അപ്പൊ അതൊരു ഭ്രമമാണ്. നേരത്തെ അജ്ഞാനവേള എന്ന് പറഞ്ഞു. അജ്ഞാനവേള എന്ന് പറയുന്നത് അദ്വൈതികളെ സംബന്ധിച്ച് അതൊരു ഭ്രമമാണ്. നാമരൂപങ്ങളുടെ അനുഭവം ഒരു ഭ്രമമാണ്. അതുകൊണ്ടാണ് രജ്ജസ്വരൂപത്തെ ഉദാഹരണമായിട്ട് രജ്ജു സർപ്പത്തെ ഉദാഹരണമായിട്ട്. എന്തുവരുന്നു? ആ സർപ്പാനുഭവം ഉണ്ടാകുമ്പോൾ കയറിന്റെ അനുഭവമുണ്ട്, രജ്ജുവിന്റെ അനുഭവമുണ്ട്. പക്ഷെ രജ്ജുവിന്റെ അനുഭവം ഇങ്ങനെ രജ്ജു എന്നുള്ള രീതിയിലല്ല, ഇത് എന്ന്. അതാണ് അഹിയോടും സർപ്പ അനുഭവം ഉണ്ടാകുമ്പോഴും ഇനി അനുഭവം ഇല്ലെങ്കിൽ രജ്ജുവിന് ഇതെന്ന് തന്നെ അറിയുന്നു, ഇത് കയറാണ് എന്ന് തന്നെ അറിയുന്നു. ഇനി സർപ്പാനുഭവം ഉണ്ടായാലും ഇത് എന്നുള്ള അനുഭവം അവിടെ ഉണ്ടാവും. ആ ഇത് എന്ന് പറയുന്നത് കയറിനെയാണ്. ഇതന്തയാർന്നു, ഇതന്തയെ ആർന്നു, ഇതെന്നുള്ള രൂപത്തിൽ എന്ന് ചുരുക്കി പറയാം. ഇത് എന്ന രൂപത്തിൽ, ഇത് എന്നുള്ള രൂപത്തിൽ എന്തനുഭവപ്പെടുന്നു? കയറ്. എപ്പോ? സർപ്പത്തെ അറിയുമ്പോൾ. സർപ്പത്തെ അറിയാന്ന് വെച്ചാൽ കയറിനെ തന്നെ കണ്ടിട്ട് സർപ്പമാണെന്ന് ഭ്രമിക്കുമ്പോൾ കയറിന്റെ അനുഭവമുണ്ട് ഇത് എന്ന്, അതാണ് പറയുന്നത്. ഇനി കയറിനെ മാത്രം കാണുമ്പോഴോ ഭ്രമം മാറിയാലോ അവിടെയും ഇതുണ്ട്. ഭ്രമം മാറിയാലും ഇതെന്നുള്ള അനുഭവമുണ്ട്, ഇത് കയറ് എന്ന് പറയുന്നു. ഭ്രമം മാറിയാലും ഇതെന്നുള്ള അനുഭവമുണ്ട്, ഭ്രമം ഉള്ളപ്പോഴും ഇതെന്നുള്ള അനുഭവമുണ്ട്. അതുപോലെയാണെങ്കിൽ പ്രപഞ്ച അനുഭവം ഉള്ളപ്പോഴും സച്ചിദാനന്ദ അനുഭവമുണ്ട്, പ്രപഞ്ചാനുഭവം ഇല്ലാത്തപ്പോഴും സച്ചിദാനന്ദ അനുഭവമുണ്ട് എന്നാണ് ഈ പറയുന്നത്. അജ്ഞാനവേള എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിലാണെങ്കിൽ ബ്രഹ്മസമയം, പ്രപഞ്ചാനുഭവത്തിലാണെങ്കിൽ നാമരൂപങ്ങളുടെ ഭ്രമം ഉണ്ടാകുന്ന സമയം. രണ്ടിടത്ത് യോജിക്കും. നാമരൂപ ഭ്രമമുള്ള ഈ സമയത്തും സത്ത് ചിത്ത് ആനന്ദത്തിന്റെ അനുഭവം നമുക്കുണ്ട്, ബോധമുണ്ട്. സത്ത് ഉണ്മ അതിന്റെ അനുഭവമുണ്ട്, സുഖം അതിന്റെ അനുഭവമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഭ്രമസമയത്തും എന്തുവരുന്ന ഈത് എന്നുള്ള അനുഭവം. ഒരാൾ ഈത്തെന്ന് വിരലുകൊണ്ട് മുമ്പിലോട്ട് ചൂണ്ടുകയാണെങ്കിൽ അവിടെ ചൂണ്ടാൻ സർപ്പമുണ്ടോ? ഒരാൾ വിരലുകൊണ്ട് ഇങ്ങനെ ചൂണ്ടുകയാണ്, ഇതാ സർപ്പം. അപ്പൊ ചൂണ്ടിക്കാണെങ്കിലും സർപ്പമില്ല, അത് സർപ്പം വെറും ഭ്രാന്തിയാണ്. അങ്ങനെ ഒരു വസ്തുവില്ല, പക്ഷെ അവിടെ ഒരു വസ്തുവുണ്ട്. വസ്തുവിനാണ് ഇത് വന്ന് ചൂണ്ടിക്കാണിക്കുന്നത്, അതാണ് സർപ്പം കയർ. അതാണ് കയർ. അപ്പൊ കയറിന്റെ അനുഭവം ഉണ്ട്, കയറിന്റെ അനുഭവം ഉണ്ടായാലേ അവിടെ സർപ്പഭ്രാന്തി ഉണ്ടാവും. അവരുടെ അനുഭവം ഇല്ലെങ്കിൽ സർവഭ്രാന്തി ഉണ്ടാകത്തില്ല. കാരണം കയറിനെ കാണുകയും എന്നാൽ ശരിയായ രീതിയിൽ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ രണ്ടും സംഭവിക്കും. സർപ്പഭ്രാന്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കയറിനെ കാണണം, കാണാതിരിക്കണം. അതങ്ങനെ അതാണ് നേരത്തെ പറഞ്ഞത്, കയറിനെ കുറിച്ചൊരു സാമാന്യമായ ബോധം വേണം. ആ സാമാന്യമായ ബോധം എങ്ങനെ? ഇതെന്നുള്ള ബോധം, ഇത് എന്ന ബോധം. എന്നാൽ വിശേഷമായി ഇത് കയറാണ് എന്നൊരു ബോധം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സർപ്പഭ്രാന്തി ഉണ്ടാകും. എന്തുകൊണ്ടവിടെ സർപ്പം എന്നുള്ള ഭ്രാന്തി ഉണ്ടാകും? പല കാരണങ്ങൾ ഉണ്ടാകാം. സർപ്പത്തെക്കുറിച്ചുള്ള ഭയം കാണും മനസ്സിൽ. സർപ്പത്തെ മുമ്പ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ സംസ്കാരം ഉള്ളിലുണ്ട്, ആ സംസ്കാരം ഉണർന്നു. പക്ഷെ അവിടെ സർപ്പം എന്ന് പറയുന്ന ഈ അനുഭവം സ്മൃതിയല്ല, സാധാരണ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തേണെന്ന് പറയുന്നത് സ്മൃതി. പക്ഷെ ഇത് സ്മൃതിയല്ല. എന്തുകൊണ്ട്? ഇവിടെ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാ സർപ്പം. ഇപ്പൊ സർപ്പം എന്ന് പറയുന്നത് ആ കാണുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമാണ്. സ്മൃതിയാണെങ്കിൽ എങ്ങനെ അനുഭവം ഉണ്ടാവും? ഞാൻ മുമ്പ് കണ്ട സർപ്പം, ഈ സർപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഈ സർപ്പം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തെയാണ്. സ്മൃതിയാണെങ്കിൽ ഞാൻ മുമ്പ് കണ്ട സർപ്പം, അങ്ങനെ സ്മരിക്കുന്ന അങ്ങനെയാണ്. തത്, അത് എന്നിങ്ങനെ ഇതങ്ങനെയല്ല. ഇത്, ഇതെന്താ? അത് പ്രത്യക്ഷമാണ്. മുമ്പ് കണ്ട സർപ്പത്തിന്റെ സംസ്കാരം ഉണർന്നു ഉള്ളിൽ. അല്ലെങ്കിൽ പിന്നെ സർപ്പത്തെ കാണുന്നെങ്കിലും മറ്റെന്തെങ്കിലും കണ്ടോളൂ. എന്നാൽ ഉണ്ടാകുന്ന അറിവും സർപ്പം എന്നുള്ള ആ അറിവ് എന്താണ്? അത് പ്രത്യക്ഷമാണ്. എന്നാൽ സർപ്പവുമായിട്ട് സാധാരണ സർപ്പത്തിന്റെ പ്രത്യക്ഷം ഞാൻ ഉണ്ടാവണമെങ്കിൽ ആ സർപ്പവുമായിട്ട് ഇന്ദ്രിയ അർത്ഥ സന്നിഹർഷം ഉണ്ടാവണം. ഇന്ദ്രിയ സർപ്പവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണം. അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? സർപ്പമില്ല. മുമ്പില് കയറിന്റെ സ്ഥാനത്ത് സർപ്പമില്ല. അതൊരു ഇന്ദ്രിയാർത്ഥ സന്നിഹർഷം ഇല്ല എന്ന സ്മൃതിയല്ല ഇത് സർപ്പമെന്നും ആണ് അനുഭവം. അതുകൊണ്ട് ഇന്ദ്രിയാർത്ഥ സന്നിഹർഷം ഇല്ലെങ്കിലും അവിടെ കാണുന്ന പ്രത്യക്ഷമായ സർപ്പത്തെയാണ്. സർപ്പജ്ഞാനം എന്ന് പറയുന്നോണ്ട് എന്താണ്? അദ്വൈതികൾ പറയുന്ന അവിടെ ഒരു അറിവുകൊണ്ട് ഒരു വിഷയമുണ്ട്, രണ്ടുമുണ്ട്. രണ്ടും ഭ്രാന്തിയാണെന്നേ ഉള്ളൂ. അത് പ്രത്യക്ഷമായതുകൊണ്ട് ഇത് എന്ന് കാണിക്കുന്നു, എന്നാൽ ഭ്രാന്തിയുമാണ്. അപ്പോ പ്രത്യക്ഷം യഥാർത്ഥമാകാം, ഭ്രാന്തിയുമാകാം. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഭ്രാന്തിയായി. അതിന് ഇവിടെ പറയുന്ന അതെന്താണ്? ഇപ്പോഴാണോ രജ്ജുവിന് കയറിനെ അറിയാതെ സർപ്പത്തെ അറിയുന്നത്? ഭ്രാന്തി സമയത്ത്. ആ സമയത്തും എങ്ങനെയാണോ സർപ്പത്തിന്റെ അനുഭവം ഉള്ളത്, അതുപോലെ തന്നെ കയറിന്റെ അനുഭവം ഉണ്ട്. അതിന് ഈ സമയത്ത് എപ്പോഴാണോ ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമയത്ത് പ്രപഞ്ചാനുഭവം പോലെ തന്നെ ബ്രഹ്മാനുഭവം ഉണ്ട്. ഇവിടെ അദ്വൈതി പറയാൻ ശ്രമിക്കുന്നത് എന്താണോ, ഈ ബ്രഹ്മ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഏത് സമയവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മാനുഭവം. അല്ലാതെ അത് അറിയാതിരുന്നിട്ട് പിന്നീട് അറിയുന്നതല്ല. അനുമാനം, ശബ്ദം ഇങ്ങനെയുള്ള പ്രമാണങ്ങളിലൂടെ അറിയുന്നതല്ല, മറിച്ച് അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദാസംഗം. അതെങ്ങനെ അറിയുന്നു? അത് അപരോക്ഷമായി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അറിയാതിരിക്കാൻ പറ്റില്ല. അറിയുന്നവനും അത് തന്നെയാണ്, അതിന്റെ പ്രകാശമാണ് അറിയുന്നത്. താൻ എന്തിനെ അറിയുന്നോ അത് തന്നെയാണ് അറിയുന്നവൻ. അപ്പോ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു അജ്ഞാതമായ വസ്തുവല്ല, അതാണ് പറയുന്നത്. അജ്ഞാത വസ്തുവല്ല ബ്രഹ്മം, മറിച്ച് അതറിയുന്നതാണെന്ന് വെച്ചാൽ വിലസുന്നു, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഒരാള് അറിയാത്ത ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നതല്ല, അന്വേഷിക്കുന്നതല്ല. അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ വിശേഷമായി അറിയുന്നതിനാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ ചോദിക്കണം, അങ്ങനെ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ടോ എന്നൊക്കെ സാറിന് ചോദിക്കും. ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നു, ബ്രഹ്മം അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? അതിനാണ് നമ്മൾ പറയുന്നത്, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റും. അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. കാരണം ഒരാൾ ആദിത്യനെ കാണുന്നു, പിന്നെ ആദിത്യം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ചക്ഷേന്ദ്രിയം കൊണ്ട് അറിയുന്നു, കണ്ണുകൊണ്ട് കാണുകയാണ്, പിന്നെ ആദിത്യനുണ്ടോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തർക്കം വരുന്ന ഒരു ഭാഗമുണ്ട്, എന്താണ് അവിടെ അല്ല ആണെങ്കിൽ ഒരാൾക്ക് തർക്കിക്കാം. ഈ പറയുന്നതനുസരിച്ച് എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്? അജ്ഞാതമല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞ വസ്തുവിനെ പൂർണ്ണമായി അറിയുന്നതാണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു തർക്കം ഉന്നയിക്കുന്നു മറ്റുള്ളവരെന്താണോ. നിങ്ങളീ പറയുന്ന സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്ന ഈ അനുഭവം, അത് നിങ്ങൾ പറയുന്ന ബ്രഹ്മമൊന്നുമല്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്നത് നിങ്ങളീ പറയുന്ന, നിങ്ങൾ നിർവചിക്കുന്ന തരത്തിൽ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിങ്ങൾ നിർവചിക്കുന്ന തരത്തിൽ അതൊരു ബ്രഹ്മമൊന്നുമില്ല, അതൊരു അനുഭവമാണ്. സമ്മതിക്കാം, സത്ത്, ചിത്ത്, ആനന്ദം. ആ അനുഭവത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാവും. അതൊരു സാമാന്യമായ അനുഭവമാണ്, ഇനിയൊരു വിശേഷമായ അനുഭവം ഉണ്ടാവും. ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഇതിനെതിരായി ആൾക്കാർ തർക്കങ്ങൾ ഉന്നയിക്കും. തർക്കങ്ങളുണ്ട്, അത് കൊണ്ടുവരാം. അങ്ങനെ അദ്വൈതി പറയുന്നത് എന്താണ്? അങ്ങനെ പറയുമ്പോഴാണ് അദ്വൈതി പറയുന്നത്, എന്തായാലും നിങ്ങൾക്ക് സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്ന അനുഭവം ഉണ്ടോ? അതുണ്ട്. അപ്പോ ഈ അനുഭവത്തെയാണ് ശ്രുതികൾ ബ്രഹ്മം എന്ന് പറയുന്നത്, ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ്. ഇതിനെ തന്നെയാണ് അദ്വൈതികൾ സാക്ഷാത്കരിക്കുന്നത് എന്നാണ് അതിന് മറുപടി പറയുന്നത്. അദ്വൈതികൾ സാക്ഷാത്കരിക്കുന്നത് ഇതിനെ തന്നെ, ഇത് തന്നെയാണ് ബ്രഹ്മം. അപ്പോ മറ്റേ തർക്കങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരാം, പക്ഷെ അദ്വൈതിയുടെ സിദ്ധാന്തം അല്ലെങ്കിൽ അദ്വൈതിയുടെ നിലപാടിതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ സാമാന്യ വിശേഷ അനുഭവങ്ങളായി തിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി പറഞ്ഞു എന്ന് വിചാരിച്ചതിലുള്ള തർക്കങ്ങളൊന്നും അവസാനിക്കില്ല. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് വീണ്ടും ചോദിക്കാം. സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നത് നിർവിശേഷമായ ബ്രഹ്മമാണെന്ന് നിങ്ങൾ എങ്ങനെ ഒരാളെ ബോധ്യപ്പെടുത്തും? എങ്ങനെയാ ബോധ്യപ്പെടുത്തുന്നത്? സത്ത് ചിത്ത് അനുഭവം എന്ന് പറയുന്ന അനുഭവം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് നിർവിശേഷ ബ്രഹ്മമാണ് അത് എന്നെങ്ങനെ ഒരാളെ ബോധ്യപ്പെടുത്തുന്നു? ഒന്നേ പറയാൻ പറ്റും. എന്താണ് നിർവികൽപ സാക്ഷാത്കാരം? അവിടെ ബോധ്യപ്പെടും. അങ്ങനെ ഒരു മറുപടിയെ പറയാൻ പറ്റും. അവര് അങ്ങനെ ഒരു എനിക്ക് പ്രപഞ്ച അനുഭവമുണ്ട്, സത്യചിത്ത ആനന്ദ അനുഭവമുണ്ട്, പക്ഷെ നിർവികൽപ സാക്ഷാത്കാരം അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയും? എന്താ പറയും? പറഞ്ഞത് ശരിയാണ്, സച്ചിദാനന്ദത്തിന്റെ അനുഭവം കൊണ്ട് സമ്മതിച്ചു. നിങ്ങൾ ഈ പറയുന്നതായ നിർവികൽപ സാക്ഷാത്കാരം ഇല്ല. ഇതിന്റെ ഒരു നിർവികൽപ സാക്ഷാത്കാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും? പറയാതെ നിങ്ങൾ ശ്രവണ മനന വ്യത്യാസങ്ങൾ ചെയ്തിട്ട് അതിനെ സമാധി സാക്ഷാത്കരിക്കുക, അത് നിങ്ങളുടെ ജോലിയാണ്. കേൾക്കുന്നവന്റെ ജോലിയാണ് എന്ത്? അങ്ങനെ സാക്ഷാത്കരിക്കുക, അതല്ല വേറെ വഴി. അപ്പൊ അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഒരാളങ്ങനെ നിർവികൽപ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ അയാൾക്ക് എന്തിനെങ്കിലും ആശ്രയിച്ച് വേണം മുമ്പോട്ട് പോകാം. എന്തിനെ ആശ്രയിച്ചു പോകും? പറയുന്നു, നിങ്ങൾക്ക് ബ്രഹ്മത്വത്തിനെ ആശ്രയിച്ചു പോകാം, സച്ചിദാനന്ദമായ ബ്രഹ്മത്തെ ആശ്രയിച്ചു പോകാം. എങ്ങനെ? ആ സച്ചിദാനന്ദ ബ്രഹ്മമാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അജ്ഞാനവേളയിൽ. അതിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് അദ്വൈതയുടെ നിലപാട്. അതിന്റെ സാക്ഷാത്കാരം എങ്ങനെ? അത് ശ്രവണ മനനങ്ങളിലൂടെ സാധിക്കണം. അപ്പോ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യും. സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമം. അദ്വൈതിക്ക് ഇത്രേ പറയാനുള്ളൂ. ജോഗി, ശരി, നിങ്ങളത് സാക്ഷാത്കരിച്ചിട്ടുണ്ടോ? പറയുന്ന ആള് സാക്ഷാത്കരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വേണമെങ്കിൽ പറയാം ഒരാൾക്ക് എന്താണ് ഞാൻ സാക്ഷാത്കരിച്ചിട്ടുണ്ടെന്ന്. ഇനി സാക്ഷാത്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്തുകൊണ്ട്? ശാസ്ത്രം പ്രമാണമാണ്. പ്രത്യക്ഷ അനുമാന ഉപമാനം പോലെ തന്നെ ശബ്ദവും പ്രമാണമാണ്. ശബ്ദപ്രമാണം അനുസരിച്ച് ഇത് സത്യമാണ്. ശബ്ദപ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേയമാണ്. ആ പ്രമേയം അനുസരിച്ച് ഇത് സത്യമാണ്. അങ്ങനെ പറയാം. അത് ഇനി അതിന് വിശ്വാസമില്ലെങ്കിൽ പറയാൻ എന്താണോ, നിങ്ങൾ ശ്രവണ മനനങ്ങളിലൂടെ അജ്ഞാന സംശയ വിപര്യങ്ങളെ മാറ്റിയാൽ നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകും. അത് മതി. അങ്ങനെയും പറയും. നിർവികൽപക സാക്ഷാത്കാരമൊന്നും വേണ്ട, നിശ്ചയാത്മക ജ്ഞാനം ഉണ്ടാകും. ആ രീതിയിലും പറയാം, പല രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും സച്ചിദാനന്ദ അനുഭവം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതിൽ ഒരു തർക്കം ആർക്കും ഇല്ല. ഇനി അതിനപ്പുറം ഒരു വിശേഷമായ ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. അത് ഉണ്ടാകുമെന്നാണ് അദ്വൈത സിദ്ധാന്തം. അത് അദ്വൈത സിദ്ധാന്തമാണ്, അദ്വൈതികളെല്ലാം അംഗീകരിച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. അങ്ങനെ ഒരു നിർവിശേഷ ജ്ഞാനം ഉണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്തും സച്ചിദാനന്ദത്തെ അനുഭവിക്കുകയാണ്, ഇതിനപ്പുറവും ഇനി സച്ചിദാനന്ദത്തെ അനുഭവിക്കും എന്ന് പറയുന്നതാണ്. Mm-hmm.